ശ്രീമദ്ഭഗവത്ഗീതാധ്യായം 18 ശ്ലോകം 55. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ ഇച്ഛാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് ഭക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനലക്ഷണയ ഭക്തി എന്ന് പറഞ്ഞു. ഭക്തിയും ജ്ഞാനത്തെയും ഇവിടെ വേറിട്ട് കാണുന്നില്ല, രണ്ടും ഒന്നാണ്. അതുകൊണ്ട് മാം അഭിജാനാതി, എന്നെ അറിയുന്നു എന്നാണ്. അപ്പൊ അവിടെ ഭക്തിയെ ജ്ഞാനമെന്ന് വ്യാഖ്യാനിക്കാൻ എന്താണ് കാരണം? എന്നെ അറിയുന്നു എന്ന് പറയുന്നു. ഒരു വസ്തുവിനെ അറിയാൻ നമുക്ക് അറിവ് കൊണ്ടേ പറ്റും, മറ്റൊന്നുകൊണ്ടും പറ്റത്തില്ല. ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഇതെല്ലാം ഓരോ ധർമ്മങ്ങളാണ്, ജീവധർമ്മങ്ങളാണ്. ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, അതുപോലെ അറിയുക എന്ന് പറയുന്ന ഒരു ധർമ്മമാണ്. അറിവ് അറിയുന്നത് അറിവ് കൊണ്ടേ സാധ്യമാകും, മറ്റൊന്നുകൊണ്ടും അറിയാൻ പറ്റത്തില്ല. ഭക്തി കൊണ്ട് അറിയുന്നു എന്ന് പറയുമ്പോൾ ഭക്തി അറിവായാലേ അതുകൊണ്ട് അറിയാൻ പറ്റും. ഭക്തി മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭക്തിയാ മാം അഭിജാനാതി, ഭക്തി കൊണ്ട് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തി ആത്യന്തികമായി അവസാനമായി പറഞ്ഞാൽ അത് അറിവ് തന്നെയാണ്, അത് ജ്ഞാനം തന്നെയാണ്. യുക്തി അനുസരിച്ച് ചിന്തിച്ചാലും അങ്ങനെ ഈശ്വര സ്വരൂപം വെളിപ്പെടുന്നു എന്നാണ് പറയുന്നത് ഭക്തൻ. ഭക്തൻ ഈശ്വരൻ, ഭക്തനെ സ്വയം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടൽ എന്ന് പറയുന്നത് ഭക്തന്റെ ഉള്ളിൽ സംഭവിക്കുന്നു. അത് ഏത് രീതിയിലായിരിക്കും സംഭവിക്കുന്നത്? വെളിപ്പെടൽ എന്ന് പറയുമ്പോൾ അത് അറിവായിട്ടായിരിക്കും. അറിവല്ലാതെ അതിന് മറ്റൊരു ഉപായമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഭക്തിയ അറിയുന്നു, ഭക്തി കൊണ്ട് അറിയുന്നു, ജ്ഞാനലക്ഷണയ ജ്ഞാനരൂപത്തിലുള്ള ഭക്തി കൊണ്ട്. തത്വതോ ജ്ഞാത്വ, യഥാർത്ഥമായി അറിഞ്ഞിട്ട്, ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞിട്ട്, തദനന്തരം വിശദേ, അതിനുശേഷം പ്രവേശിക്കുന്നു എന്ന്. അതിനുശേഷം പ്രവേശിക്കുന്നു. തദനന്തരം എന്ന് പറയുന്നത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അന്തരം എന്ന് പറയുന്നതിന് സാധാരണ പ്രസിദ്ധമായ ഒരു അർത്ഥമുണ്ട്. എന്താണ് അന്തരം? കാലതാമസം, അല്ലെങ്കിൽ ഒരു വ്യവധാനം, ഒരു മറവ് എന്നൊക്കെ അർത്ഥം പറയാം. അന്തരം, അനന്തരം, അന്തരം കൂടാതെ എന്നുവെച്ചാൽ ജ്ഞാത്വാൽ അറിഞ്ഞിട്ട് പിന്നെ താമസമില്ല, യാതൊരു താമസവും കൂടാതെ തന്നെ പ്രവേശിക്കുന്നു. ഈശ്വരനെക്കുറിച്ചുള്ള അറിവും ഈശ്വരപ്രാപ്തിയും തമ്മിൽ കാലവ്യത്യാസമില്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അത് ശരിയാണ്, അനന്തരം പിന്നീട് ശേഷം എന്നുള്ള അർത്ഥമുണ്ട്. അതേ ഒരേ വാക്കിന് തന്നെ രണ്ടർത്ഥം കിട്ടും. പിന്നീട് ശേഷമില്ലാത്തത് അനന്തരം എന്ന് പറയാം, എന്നാൽ അന്തരമില്ലാത്തത് അനന്തരം. അല്ലെങ്കിൽ സാറിന് പറഞ്ഞു വരുന്ന അർത്ഥം തദനന്തരം ശേഷം അറിഞ്ഞിട്ട് പിന്നെന്താ അവിടെ കാലതാമസം, അല്ലെങ്കിൽ ഒരു വ്യവധാനം, ഒരു മറ വിശദയെ പ്രവേശിക്കുന്നതിന് എന്ന് വെച്ചാൽ പ്രാപിക്കുന്നതിന്. അറിവും ഈശ്വരപ്രാപ്തിയും തമ്മിലെന്താ ഇടയ്ക്ക് പിന്നെന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഒരർത്ഥം എടുക്കുകയാണെങ്കിൽ അതാണ് അടുത്ത ഭാഷകാരൻ പറയുന്നത്. നിന്നു വിരുദ്ധം ഇതമുക്തം ജ്ഞാനസ്യ പരാനിഷ്ഠ തയാ മാ അഭിജാനാദി ഇതി കഥം വിരുദ്ധം ഇത് ചേദിച്ചത് യദൈവമാ യസ്മിൻ വിഷയേ ജ്ഞാനമുപദ്യതേ ജ്ഞാതു തദൈവ തം വിഷയം അഭിജാനാദി ജ്ഞാത ജ്ഞാനനിഷ്ഠ ജ്ഞാനാവൃത്തി ലക്ഷണം അപേക്ഷത ഇതി. ഇവിടെ പൂർവപക്ഷരൂപത്തിൽ ചോദിക്കുന്നത് ഒരു മുഖ്യമായ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. വിരുദ്ധം ഇതമുക്തം, ഈ പറഞ്ഞതിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടല്ലോ, അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നാണ്. വാസ്തവത്തിൽ വിരുദ്ധമല്ല, അങ്ങനെ തോന്നുന്നു. എന്താണോ ജ്ഞാനസയ്യ പരാനിഷ്ഠ തയാ മാം അഭിജാനാദി, ജ്ഞാനത്തിന്റെ ആ പരമമായ നിഷ്ഠയിലൂടെ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞു. കഥം വിരുദ്ധം, എങ്ങനെ, എന്താണ് ഇവിടെ വരുന്ന വൈരുദ്ധ്യം? ഇത് ചെയ്തു ചെയ്തി അത് പറയാം. വിശദേ തദനന്തരം എന്ന് പറഞ്ഞാണ് വൈരുദ്ധ്യം. എന്നെ അറിയുന്നു എന്നിട്ട് പ്രാപിക്കുന്നു. അറിയുകയും പ്രാപിക്കുകയും എന്ന് പറയുന്നത് രണ്ടു കാലത്തും നടക്കുന്ന കാര്യമാണ്. ഈശ്വരബോധത്തിനപ്പുറം ഒരു ഈശ്വരപ്രാപ്തി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യഥാ ഏവ യസ്മിൻ വിഷയേ ജ്ഞാനമുത്പദ്യതേ ജ്ഞാതഹു തഥാ ഏവ തം വിഷയം അഭിജാനാതി ജ്ഞാത. ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടാകുമ്പോൾ ജ്ഞാതാവിന്, അറിയുന്നവൻ അറിവുണ്ടാകുമ്പോൾ, പിന്നീട് അവിടെ അറിയാൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും ശേഷിക്കാറില്ല. ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ നമ്മൾ അറിയുന്നത്, ആ വിഷയം അറിവിന് വിഷയമായി കഴിഞ്ഞു. പിന്നെ അറിയുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. അറിഞ്ഞിട്ട് പിന്നീട് ആ അറിവിനെ പൂർണ്ണമാക്കുക, അങ്ങനെ ഒന്നിന്റെ ആവശ്യം ഒരിടത്തും വരുന്നു. പുസ്തകത്തെ അറിയുന്നു, അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായി. ഉണ്ടാകുന്ന ഒരു നിമിഷത്തെ സങ്കല്പിക്കുക, പിന്നീട് അടുത്ത നിമിഷത്തേക്ക് ഒന്നും ബാക്കി വയ്ക്കാതെയാണ് ആ അറിവുണ്ടായിരിക്കുന്നത്. അടുത്ത നമ്മൾ അറിയുന്നു മറ്റൊന്നായിരിക്കും. പക്ഷെ ഏതൊരു വിഷയത്തെയാണോ നമ്മൾ അറിയുന്നത്, ഓരോ നിമിഷവും ആ അറിവ് പൂർണ്ണമാണ് എന്നാണ് പറയുന്നത്. അറിവിലൊരിക്കലും അപൂർണത സംഭവിക്കത്തില്ല എന്നുള്ള പറയുന്നു. മറ്റു കാര്യങ്ങൾ സംഭവിക്കാം, നമ്മുടെ ആഗ്രഹങ്ങൾ, അതിൽ അപൂർണത വരാം. നമ്മുടെ കർമ്മങ്ങളിൽ അപൂർണത വരാം. അറിവിന്റെ സ്വഭാവം തന്നെ അതാണ്. എന്താണോ അത്, അതിനെ സംബന്ധിച്ചുള്ള മറയെ നീക്കുകയാണ്, അപ്പോഴാണ് നമ്മൾ അറിയുന്നു എന്ന് പറയുന്നത്. മറ നീങ്ങി വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് വെളിച്ചമായി, അവിടെ പിന്നെ ഇരുട്ടില്ല. വെളിച്ചത്തിൽ ഇരുട്ടിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതാണ് അറിവിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത. അറിവിൽ പിന്നെ അറിവില്ലാമേക്ക് നിലയില്ല. സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ്. നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിഞ്ഞില്ല എന്നർത്ഥമില്ല. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അറിഞ്ഞെന്ന് തന്നെയാണ് അർത്ഥം. എന്നുവെച്ചാൽ അവിടെ അറിവില്ലായ്മ കടന്നു വരുന്നില്ല. എന്തിനാ, അറിവില്ലായ്മയെ നീക്കിയിട്ടാണ് അറിവ് പ്രകാശിക്കുന്നത്. ഇവിടെ പറയുന്നത് അറിവുകൊണ്ട് എന്നെ അറിയുന്നു എന്നാണ്. ഭക്തി അല്ലെങ്കിൽ അറിവ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അനുഷ്ഠിക്കാനായിട്ട് മറ്റൊന്നുമില്ല. ഏത് നിമിഷമാണോ അറിവുണ്ടായത് ആ നിമിഷം തന്നെ പൂർണ്ണമാണ് അറിവിനെ സംബന്ധിച്ച്. പിന്നെ അനന്തരം മറ്റൊന്ന് ശേഷിക്കുന്നില്ല അവിടെ. ഇവിടെ പ്രവർത്തിക്കാനായിട്ടൊന്നുമില്ല, ആഗ്രഹിക്കാനായിട്ടൊന്നുമില്ല, മറ്റൊന്നുമില്ല. ആ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുന്നു, അറിവ് പൂർണ്ണമാണെങ്കിലും അത് കഴിഞ്ഞ് നമുക്കവിടെ ആഗ്രഹിക്കാൻ പലതുകൊണ്ട് അറിഞ്ഞതിനെ നേടണം, ആഗ്രഹം വരും. പിന്നെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം വീണ്ടും വരുന്നു. അത് ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ അറിയുന്ന വസ്തുത തന്നെ നമുക്ക് അപ്രാപ്യമായിരിക്കുന്നു. നമ്മൾ അറിയുന്ന വസ്തുക്കൾ നമുക്ക് പ്രാപ്യമായിരിക്കുന്നുണ്ട്, അപ്രാപ്യമായിരിക്കുന്നു. അതുകൊണ്ട് അതിനാഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ടും വസ്തു അപ്രാപ്യമാകുന്നത്? അറിയുന്നതെല്ലാം നമ്മിൽ നിന്ന് അന്യമാണ്. അന്യമായതിനെല്ലാം നമുക്ക് നേടേണ്ടി വരും. അപ്പോൾ അതിനാഗ്രഹം വരും, ആഗ്രഹത്തെ തുടർന്ന് പ്രവൃത്തി വരും. ഇത് സാധാരണ ഒരു നിയമമാണ്, ജീവനെ സംബന്ധിച്ചുള്ള ഒരു നിയമം. അറിയുന്നതിനെ കുറിച്ചുള്ള ആഗ്രഹം, അതിനെക്കുറിച്ചുള്ള പ്രവൃത്തി അറിവിനെ തുടർന്ന് സംഭവിക്കുന്നു. ഇവിടെ അത് സംഭവിക്കാൻ വഴിയില്ല. എന്തുകൊണ്ട്? ഇവിടെ ശ്രുതി അല്ലെങ്കിൽ ആചാര്യൻ ബോധിപ്പിക്കുന്നത് സ്വയം അറിവിനെ തന്നെയാണ്. അറിവിൽ നിന്ന് അന്യമായൊരു വസ്തുവല്ല ആ അറിവോ. അത് ആ ബോധിക്കുന്നവന്റെ സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അപ്രാപ്യമാകുന്നില്ല, പ്രാപിക്കേണ്ട ഒന്നല്ല. അപ്രാപ്യമല്ല എങ്കിൽ ശ്രുതി അതിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അനന്തരം ശേഷം അവിടെ ഒന്നുമില്ല. പ്രാപിക്കേണ്ടതായി ഒന്നിനെ കുറിച്ചുള്ള ആഗ്രഹം വരാൻ വഴിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് അർത്ഥമില്ല. ആ ബോധം വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനും അവിടെ സ്ഥാനമില്ല, ഇച്ഛയ്ക്കും പ്രവൃത്തിക്കും സ്ഥാനമില്ല. ഇവിടെ പറയുന്ന എന്താണ്? അറിയാതെ എന്നല്ല, അറിഞ്ഞിട്ടെന്നാ പറയുന്നത്. ഇഞ്ഞാത്വ സ്വരൂപ ബോധം പിന്നീടൊന്നും അവശേഷിപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വ്യക്തമായി പറഞ്ഞാൽ എന്താണ്? ഈ അറിവ്, ഈശ്വര ബോധം എന്തിനു വേണ്ടി? മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അറിവും മോക്ഷവും തമ്മിൽ പിന്നെ കാലതാമസം വരാൻ പാടില്ല. അറിവിന്റെ സ്വരൂപം അതാണ്. ഇവിടെ പറയുന്ന എന്താണ്? മാം അഭിജാനാദി, എന്നെ അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്നെ അറിയണമെന്ന് പറഞ്ഞതുകൊണ്ട് അന്യനായ ഒരു ഈശ്വരനെ അറിയണമെന്നാണോ? അത് പറയാനും പറ്റത്തില്ല. കാരണം ഇവിടെയോ എത്രയോ ഭാഗങ്ങളിൽ ആവർത്തിച്ചു പറയുന്നു എന്താണോ? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശേസ്ഥിത, ഞാൻ സർവപ്രാണികളുടെയും ഭൂതാശയസ്ഥിതനായിരിക്കുന്നു എന്നാണ് നീ അറിയേണ്ടത്. അന്തരംഗമായിരിക്കുന്നു എന്നറിയണം എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അന്യമെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത് പറയും, ഭ്രാമയൻ സർവഭൂതാനി, നിന്റെ സർവകരണങ്ങളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തസ്ഥിതനായിരിക്കുന്നവനാണ് ഞാനെന്നും പറയുന്നു. അപ്പോൾ മാം എന്ന് പറഞ്ഞത് കൊണ്ട് അന്യനായ ഒരു ഈശ്വരനെ പ്രാപിക്കാൻ പറയുന്നു എന്നും ധരിക്കാം. ഈശ്വരന്റെ സ്വരൂപത്തെ ബോധിക്കാത്തിടത്തോളം കാലം അത് അന്യനാണ്. അതുകൊണ്ടാണ് അവിടെ മാമെന്ന് പറയേണ്ടി വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നീ ഒന്നും അറിയുന്നില്ല, ഞാൻ അറിയുന്നു. അതാണ് ആ ഭേദം. അറിയുന്നവന്റെയും അറിയാത്തവന്റെയും ഭേദമാണ്. അതുകൊണ്ടാണ് നീ എന്നും ഞാനെന്നും പറയുന്നത്. പരമാർത്ഥം എന്താണെന്ന് പറയുന്നത് എന്താണ്? നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനാണ് ഞാൻ. അത് പരമാർത്ഥം. പക്ഷെ അത് അറിയാതിരിക്കുന്നിടത്തോളം കാലം, നീ അറിയാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഞാനെന്നും നീയെന്നും പറയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു മാം അഭിജാനാദി. അങ്ങനെ അറിയുന്നിടത്ത് പിന്നീട് പ്രാപിക്കാനൊന്നുമില്ല. അറിവ് തന്നെ, ആ അറിവിൽ തന്നെ അയാൾ മുക്തനാകും. അതാണ് സംഭവിക്കേണ്ടത്, സംഭവിക്കുന്നത് അത് തന്നെ. അപ്പോൾ ചിന്തിക്കും, എന്നാൽ പിന്നെ ഈ മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം അതിനൊക്കെ എന്താ പ്രസക്തിയുള്ളത്? അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാത്വ. അതറിഞ്ഞാൽ പിന്നീടൊന്നും ശേഷിക്കുന്നില്ല. ഈ പരിശ്രമങ്ങളെല്ലാം എന്തുകൊണ്ടെന്ന് പറയുന്നു? അറിവില്ലായ്മ കൊണ്ടാണ്. അതാണ് പരമാർത്ഥം. മോക്ഷത്തിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അജ്ഞാനം കൊണ്ടാണ്. അത് മാറിയ പിന്നെ പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. ജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അത് മാറുമ്പോ, അതാണ് പരമാർത്ഥം. അറിവില്ലായ്മ കൊണ്ട് പരിശ്രമിക്കുന്നു മോക്ഷം വേണമെന്നും. ഇത് പരിശ്രമിക്കുന്ന ആരാണ്? നിത്യമുക്ത സ്വഭാവത്തോടുകൂടിയവനാണ് പരിശ്രമിക്കുന്നത്. നിത്യമുക്ത സ്വഭാവത്തോടുകൂടിയിരിക്കുന്നവൻ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണമെങ്കിൽ എന്തായിരിക്കണം? അവനെ അതിലേക്ക് നടത്തിക്കുന്നത് അവന്റെ അറിവില്ലായ്മയാണ്. ഇവിടെ അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇച്ഛയും പ്രവർത്തനവും എല്ലാം നടക്കുന്നത്. അതില്ലാതാകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തത്വതോ ജ്ഞാത്വ. യഥാർത്ഥമായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒന്നും ശേഷിക്കുന്നില്ല. എടുത്ത് അത് അനന്തരമെന്ന് എന്തിനു പറഞ്ഞു എന്നാണ്. ആ ജ്ഞാനത്തെ വീണ്ടും അഭ്യസിക്കണമോ? അതോ ചോദിക്കുന്നു. ഒരു ജ്ഞാനമുണ്ടായി, തന്റെ സ്വരൂപസ്ഥിതിയെ ബോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ജ്ഞാനത്തിന് വീണ്ടും ആവർത്തിക്കണോ? അതിന്റെ ആവശ്യമില്ലെന്നാ പറയാം. ആരാണോ നമുക്ക് പ്രകാശം ലഭ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രകാശത്തെ ആവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രകാശം സ്വയം തന്നെ നിലനിൽക്കുന്നു. പ്രകാശത്തിന് എന്താ ആവർത്തിക്കാനുള്ളത്? ഇരുട്ടിനെ മാറ്റുന്നതിന് വേണ്ടി അവിടെ പ്രകാശം കൊണ്ടുവരുക. പ്രകാശം സ്വയം ശക്തമാണെന്ത്? ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതിന്. പ്രകാശത്തെ കൊണ്ട് ഇരുട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു പണിയും ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? പ്രകാശത്തെ ഇരട്ടിനെ മാറ്റുന്നതിന് ശേഷിയുള്ള വസ്തുവിനാണ് പ്രകാശം എന്ന് പറയുന്നത്, അല്ലാത്തതൊന്നും പ്രകാശമാണ്. അപ്പൊ പ്രകാശം കൊണ്ട് നമുക്ക് പണി ചെയ്യാനൊന്നുമില്ല. അതെന്താണ്? ഇരട്ടിനെ മാറ്റുന്ന കാര്യത്തിൽ അത് സ്വതസിദ്ധമാണ്. അതാണ് സ്വയം സക്ഷമമാണത്. മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. വേറൊരു ചെറിയ വേറൊരാളുടെ ആഗ്രഹത്തെ ഒന്നും അത് ആശ്രയിക്കുന്നില്ല. പ്രകാശം കൊണ്ടുവന്നിട്ട് എനിക്ക് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, ഈ പ്രകാശം ഇരുട്ടിനെ മാറ്റട്ടെ. നിങ്ങൾ ആ പ്രകാശം കൊണ്ടൊരു ജോലി, ഒരു ക്രിയ, ഒരു പ്രവർത്തനം എനിക്ക് നിർവഹിക്കേണ്ട ആവശ്യമില്ല, പ്രകാശം ഇരുട്ടിനെ മാറ്റട്ടെ. അപ്പൊ പ്രകാശം മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല, സ്വയം തന്നെ എന്ത് ചെയ്യുന്നു? അത് അന്ധകാരത്തെ മാറ്റുന്നു. ആ പ്രകാശം അതാണ് ഞാൻ. ഇത് ജഡമായ പ്രകാശം, മറ്റത് ചൈതന്യം. അവിടെ പിന്നീട് ഈ ജ്ഞാന ആവൃത്തിയുടെ ആവശ്യം എന്താണ്? ഇത് അദ്വൈതത്തിലെ അദ്വൈത ചിന്തയെ സംബന്ധിച്ചൊരു പ്രധാനമായ വിഷയമാണ് പറയുന്നത്. ജ്ഞാനം നിരപേക്ഷമാണ്. പ്രകാശത്തെ സംബന്ധിച്ച് അത് ജഡമായതുകൊണ്ട് എന്താണ്? അത് സാപേക്ഷമാണ്. കാരണം പ്രകാശത്തിന് ഒരു ഇന്ധനമില്ലാതെ അതിന് പ്രകടമാകാൻ പറ്റത്തില്ല. എണ്ണയും തിരിയും എല്ലാം വേണം. എന്തുകൊണ്ടത് ജഡമായ ഒരു വസ്തുവാണ്, ഭൗതികമായ ഒരു വസ്തുവാണ്. അത് ഭൂതപരിണാമമാണ്, സത്വത്തിന്റെ പരിണാമമാണ്, സത്വഗുണത്തിന്റെ പരിണാമമാണ് പ്രകാശം. അത് അനാദിയായി അനന്തമായി നിൽക്കുന്നതാണ്. എന്നുവെച്ചാൽ അത് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതി അനാദിയായി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു, സാത്വികമായി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു തുടർച്ചയാണ്. അതിനൊരു പ്രത്യേകിച്ച് നമുക്കൊരു ആദി പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അനാദിയാണ് പ്രകാശം എന്ന് പറയുന്നത്, ജഡപ്രകാശം. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രകാശത്തിൽ നിന്ന് വേറൊരു പ്രകാശത്തെ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് ശൂന്യതയിൽ നിന്ന് പ്രകാശം സൃഷ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രകൃതി പരിണാമി സ്വഭാവമുള്ളതാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല, അനാദിയാണ്. അതുകൊണ്ട് തന്നെ അത് സാപേക്ഷമെന്ന് പറയുന്നു. പക്ഷെ ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെ എന്ന് പറയുന്നു, നിരുപാധികം നിരപേക്ഷം എന്നെല്ലാം പറയുന്നു. ജ്ഞാനം ഉത്പന്നമാകുന്നത് നിരുപാധികമായിട്ടാണ്. അത് നിരുപാധികമായി സദാ നിലനിൽക്കുന്നതാണ്. പ്രകാശത്തെ പോലെ ഒരു പ്രകാശത്തു നിന്നും പകർത്തിയെടുക്കുന്നതല്ല. അതുകൊണ്ടാണ് ജ്ഞാനത്തെ നിരപേക്ഷം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത് ഒന്നിനെ ആശ്രയിക്കുന്നു. ജ്ഞാനം ഉത്പന്നമാകുന്നതിനും നിലനിൽക്കുന്നതിനും അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ആത്യന്തികമായി പറഞ്ഞാൽ ഗുരുപദേശത്തെ പോലും അത് ആശ്രയിക്കുന്നു. ശബ്ദരൂപത്തിലുള്ള ഉപദേശം അതുപോലെ തന്നെ ആവശ്യമില്ല. അത് പറയാറില്ലേ, ഗുരുവസ്തു മൗനം വ്യാഖ്യാനം. അത് ശിഷ്യന്റെ പാകതയെ ആശ്രയിച്ചിരിക്കുന്നു. ജ്ഞാനം അവനുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് ഗുരു അവനോട് സംസാരിക്കണമെന്നില്ല, പ്രഭാഷണം നടത്തണമെന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊന്നും പറയണമെന്നില്ല, ശബ്ദം പുറപ്പെടുവിക്കണമെന്നില്ല. മൗനം കൊണ്ട് തന്നെ അത് സംഭവിക്കുന്നു. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി. അപ്പൊ ശബ്ദത്തെപ്പോലും അപേക്ഷിക്കാത്തതാണ് പാരമാർത്ഥികമായി. ശബ്ദത്തെപ്പോലും അപേക്ഷിക്കാതെയാണ് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? അതതിന്റെ സ്വഭാവമാണ്. അങ്ങനെയുള്ള ജ്ഞാനം യസ്മിൻ വിഷയ ഉത്പദ്യതേ, ഒരു വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തദൈവ തം വിഷയം അഭിജാനാതി, ആ വിഷയത്തെ സംബന്ധിച്ചുള്ള മറ നീങ്ങി അത് പ്രകാശിക്കുന്നു, ജ്ഞാനത്തിൽ അത് പ്രകാശിക്കുന്നു. അവനറിയുന്നു ഇത് ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പോലും അങ്ങനെയാണ് ജ്ഞാനത്തിന്റെ സ്വഭാവമെങ്കിൽ ജ്ഞാനനിഷ്ഠാം ജ്ഞാനാവൃത്തി ലക്ഷണം അപേക്ഷതേ. ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്, ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞൻ ഗുണാതീതൻ ജീവൻ മുക്തൻ എന്നെല്ലാം പറയുന്ന ആ വ്യക്തിയുടെ നിഷ്ഠ, അതാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ജ്ഞാനിയുടെ ഭാവം, അതാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അത് ജ്ഞാനാവൃത്തി ലക്ഷണം അപേക്ഷത, അത് ജ്ഞാനാവൃത്തി എങ്ങനെ അപേക്ഷിക്കും? ജ്ഞാനി ജ്ഞാനത്തെ ആവർത്തിക്കുന്നു, അതൊരു ക്രിയയല്ലല്ലോ ജ്ഞാനമെന്ന് പറയുന്നത്. അതെങ്ങനെ ആവർത്തിക്കുമെന്നാണ് ഇത് ചോദ്യമാണ്. ഇതിനകത്ത് സിദ്ധാന്തത്തിന്റെ ഭാഗങ്ങളുമുണ്ട്. വളരെ ന്യായയുക്തമായൊരു ചോദ്യമാണ്. ജ്ഞാനവും ക്രിയയെപ്പോലെ ആവർത്തിക്കണമോ എന്നാണ്. ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണോ? ആ ഈശ്വര സ്വരൂപത്തെക്കുറിച്ച് ആ ജീവനുണ്ടായിരുന്ന മറയെ മാറ്റുക. അവന് ജ്ഞാനം പ്രകാശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ മാറിക്കഴിഞ്ഞു, പിന്നെന്തിനു ആവർത്തിക്കണം? ജ്ഞാനത്തിന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ജ്ഞാനമാണ് ഈശ്വരപ്രാപ്തിക്കുള്ള മുഖ്യമായ ഉപായം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ യത്നങ്ങളും വ്യർത്ഥമാണെന്നാണ്. തതശ്ച ജ്ഞാനേനാഭിജാനാദി, അല്ല ഇനി നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് പറയാണ്. നിങ്ങൾ ജ്ഞാനത്തെ ആവർത്തിച്ച് ജ്ഞാനത്തെ പരിശീലിച്ച് ആണ് നിങ്ങളുടെ സ്വരൂപത്തെ ബോധിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ജ്ഞാനം കൊണ്ട് ബോധിച്ചില്ല എന്ന് പറയേണ്ടി വരും. ഞാൻ ആവർത്തിയാതു ജ്ഞാനനിഷ്ഠയ അഭിജാനീതി. അപ്പോൾ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് ജ്ഞാനാവർത്തിയാണ്. നിങ്ങൾ നേടിയ ജ്ഞാനത്തെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, പരിശീലിക്കുന്നു. അങ്ങനെ പരിശീലിച്ച് ഒടുവിൽ നിങ്ങൾ അറിയുന്നു എന്ന് വരും. അപ്പോൾ ജ്ഞാനം ഉണ്ടായപ്പോൾ അറിഞ്ഞില്ല, പിന്നീട് എന്തോ ചെയ്ത് ഒടുവിൽ നിങ്ങൾ അറിഞ്ഞു എന്ന് വരും. അത് ജ്ഞാനത്തിന് യോജിക്കുന്ന ഒരു കാര്യമല്ല, ജ്ഞാനത്തിന്റെ സ്വഭാവത്തിന് പിടിക്കുന്ന ഒരു കാര്യമല്ല. അതിന് ജ്ഞാനമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് ജ്ഞാനം എങ്ങനെയായിരിക്കണം? ഏത് സമയമാണോ ഈശ്വര സ്വരൂപത്തെ നിന്നെ ബോധിപ്പിച്ചത്, ശ്രുതി അവിടെ ബോധിപ്പിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ ഗുരു ശാസ്ത്രം അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ സമയം അത് ബോധിച്ചിരിക്കണം. അത് ബോധിക്കുന്നതിന് വേണ്ടി പിന്നീട് മറ്റൊരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല എന്നാണ്. അത് ബോധിച്ചു കഴിഞ്ഞു എന്നാണ്. അജ്ഞാനം നശിച്ചു കഴിഞ്ഞു. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള മുഖ്യമായ അദ്വൈതത്തിന്റെ നിലപാടും ഇത് തന്നെ. എന്താണ്? ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ, അത് ഭാഷയിലൂടെയാകാം അല്ലെങ്കിൽ മൗനത്തിലൂടെയാകാം, ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ ജ്ഞാനം ബോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രവൃത്തിയുടെ ആവശ്യമില്ല, ഒന്നുമില്ല. ജ്ഞാനത്തെ ബോധിക്കുന്നതിന് വേണ്ടിയല്ല പിന്നീട് പ്രവൃത്തികൾ ചെയ്തു, അത് ബോധിച്ചു കഴിഞ്ഞു. പിന്നീട് അവൻ അജ്ഞാനിയായിരിക്കുന്നില്ല എന്നാണ്. അതാണ് മുഖ്യമായ സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനനിഷ്ഠ അല്ലെങ്കിൽ ജ്ഞാനാവൃത്തി, ഇതിൻ്റെ എല്ലാം ആവശ്യം എന്താണ് എന്നാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണത്തിലൂടെ തന്നെ ബോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ ശ്രവിക്കുന്നു, അതെങ്ങനെയും ബോധിക്കാം. ശ്രവണത്തിലൂടെ ബോധിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രവണമെന്ന് പറയുന്നത് ഒരു നിമിത്തം മാത്രം, ഒരു സഹകാരി കാരണം മാത്രം. ആ ഒരു നിമിത്തത്തിലുള്ള ഏതരത്തിലുമാകാം, അതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാൻ പറ്റും. ഒരു ആത്മനിഷ്ഠന്റെ സാന്നിധ്യത്തിൽ തന്നെ, ഒരു ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഒരാൾക്ക് ബോധിക്കാം. അതിന് ഗുരു വാചാലനാകണമെന്നില്ല, ദർശന സ്പർശനങ്ങളിലൂടെയെല്ലാം ബോധിക്കാം എന്ന് പറയും. അങ്ങനെ അത് ബോധിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന്റെ ബോധത്തിന് വേണ്ടി വീണ്ടും ഒരു പരിശ്രമം എന്ന് പറയുന്നത് വ്യർത്ഥമാണല്ലോ എന്നാണ്. ഇത് യുക്തിക്ക് നിരക്കുന്നതും ശാസ്ത്രീയവുമാണ് ഈ പറയുന്ന അഭിപ്രായം. അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നതും ഒരു അന്ധകാരമാണെന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ജ്ഞാനത്തെ ആശ്രയിച്ച് ബന്ധം മോക്ഷ വ്യവഹാരങ്ങളെല്ലാം നടക്കുമ്പോൾ ജ്ഞാനം അന്ധകാരമാണെന്ന് പറയാൻ പറ്റത്തില്ല. ജ്ഞാനം പ്രകാശമാണെങ്കിൽ പിന്നെ അവിടെ അന്ധകാരമുണ്ടെന്ന് സ്വീകരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എന്താണോ അതിന്റെ നിമിത്തം, അത് പ്രാപ്തമാകുമ്പോൾ അയാളുടെ അന്ധകാരം നശിച്ചു കഴിഞ്ഞു എന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. ജ്ഞാനത്തെ ആ രീതിയിലാണ് ബോധിപ്പിക്കുന്നത്. എന്താണ് അത്? നിന്റെ സ്വരൂപമാണ്. അതിന്റെ സ്വരൂപമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വരൂപമല്ല എന്ന് ബോധിപ്പിക്കാൻ ഉള്ളൊരു മറ അവിടെ ഇല്ല. ജ്ഞാനത്തിൽ അപൂർണതയില്ല, ജ്ഞാനത്തിൽ പരിച്ഛിന്നതയില്ല, ജ്ഞാനത്തിൽ മറയില്ല. അത് ഏകരൂപത്തിൽ സദാ പ്രകാശിക്കുന്നതാണ്. അതിനംഗീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായി അത് ആ ശ്രോതാവിന്റെ സ്വരൂപം തന്നെയാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജ്ഞാനാവൃത്തിയുടെ ആവശ്യം തോന്നുന്നു. ജ്ഞാനനിഷ്ഠ എന്തിനാണ്? അതില്ലെങ്കിൽ ജ്ഞാത്വ അനന്തരം വിശദേ എന്ന് ഭഗവാൻ ഉപദേശിച്ചതിന്റെ താല്പര്യം എന്താണ്? അങ്ങനെ വേറെ തരത്തിലും ചോദിക്കാം. പിന്നെ ഈ ശ്രവണം, മനനം, നിരുധ്യാസനം തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്തിനു? ഈ സാധനങ്ങളൊക്കെ വ്യർത്ഥമാണോ? അങ്ങനെ ചോദിക്കാം. അല്ല, വേറെ തരത്തിലും ചിന്തിക്കാം. എന്താണോ ജ്ഞാനം, അനായാസമാണ്, സുഖരമാണ്, ആയത്നസിദ്ധമാണ്, ലളിതമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ജ്ഞാനത്തെ ബോധിച്ചിട്ടും വീണ്ടും സ്വയം അജ്ഞനാണെന്നുള്ള അനുഭവം ആണ് ശേഷിക്കുന്നത്. വീണ്ടും അജ്ഞാന കാര്യങ്ങളാണ്, ബന്ധനമാണ് അനുഭവപ്പെടുന്നത്. അതാണല്ലോ അനുഭവത്തിൽ കാണുന്നത്. ഇത്രയും ആത്മസിദ്ധമാണ് ജ്ഞാനം, അതിന്റെ സ്വരൂപമാണ് എന്നെല്ലാം ബോധിച്ചിട്ടും വീണ്ടും അനുഭവത്തിൽ എന്താണ്? അജ്ഞൻ എന്നുള്ള അനുഭവമാണ് തുടരുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് സമാധാനവുമാണ് ഇതിന്റെ സമാധാനം. അജ്ഞാനം മാറിയതായിട്ട് അനുഭവപ്പെടുന്നില്ല, സംശയവിവര്യങ്ങളെല്ലാം തുടരുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. ജ്ഞാനത്തെ പരമാവധി ബോധിക്കാൻ ശ്രമിച്ചാലും ശ്രമിക്കുന്നവന്റെ അവസ്ഥ അതാണ്, വീണ്ടും അജ്ഞാനത്തിന്റെ അനുഭവം നിലനിൽക്കുന്നു. അയാൾക്ക് എന്താണ്, ഞാൻ മുക്തനാണ് എന്ന് സ്വയം കരുതാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ എന്നിലുള്ള ദുഃഖങ്ങളും അജ്ഞാനവും എല്ലാം മാറി, എന്നിൽ ഇനി യാതൊന്നും ശേഷിക്കുന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നില്ല. അതിശയം ജ്ഞാനത്തിന്റെ പരമമായ നിലയെ ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സമാധാനമാണ് ഈ ചോദ്യത്തിന്റെ സമാധാനം. അതാണ് ഞാൻ ആവർത്തിയുടെ പ്രയോജനം. എന്ത്, എന്തിനു ജ്ഞാനത്തെ ആവർത്തിക്കണം എന്ന് ചോദിക്കുന്നു. അതിനടുത്ത് പറയുന്നു സമാധാനം, നിഷദോഷ, അവിടെ ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. ജ്ഞാനസ്യ സ്വാത്മോത്പത്തി പരിപാകഹേതുയുക്തസ്യ പ്രതിപക്ഷവിഹീനസ്യ ഏതാത്മാനുഭവ നിശ്ചയ അവസാനത്വം തസ്യ നിഷ്ഠാശബ്ദ അഭിലാപാത് ശാസ്ത്രാചാര്യ ഉപദേശേന ജ്ഞാനോത്പത്തി പരിപാകഹേതു സഹകാരി കാരണം ബുദ്ധിവിശുദ്ധത്വാദി അമാനുത്വാദി ഗുണം ച അപേക്ഷ ജനിതസ്യ ക്ഷേത്രജ്ഞ പരമാത്മീകത്വജ്ഞാനസ്യ കർത്രാധികാരക ഭേദബുദ്ധി നിബന്ധന സർവകർമ്മസന്യാസ സഹിതസ്യ സ്വാത്മാനുഭവ നിശ്ചയരൂപേണ ഇതവസ്ഥാനം സാ പരാ ജ്ഞാനനിഷ്ഠ എത്തിച്ചത്. ഒരു വാചകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്താണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ജ്ഞാനോത്പത്തിയും ജ്ഞാനനിഷ്ഠയും അത് ഇവിടെ വ്യക്തമാക്കുകയാണ്. ജ്ഞാനം സ്വതസിദ്ധമായ ഒന്നാണ്, അത് ആ ശ്രോതാവിന്റെ സ്വരൂപമെന്നാണ് പറയുന്നത്. അത് നിത്യമാണ്, നിത്യമുക്തമാണ്. അജ്ഞാനം, ദുഃഖം തുടങ്ങിയവയൊന്നും ഇല്ലാത്തതാണ്, നിർമ്മലമാണ്, പരിശുദ്ധമാണെന്നെല്ലാം പറയുന്നു. അത് തന്നെയാണ് ജ്ഞാനം. വാസ്തവം അതാണെന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു. ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള നിലപാടാണ്, അല്ലെങ്കിൽ ഈശ്വര ബോധത്തെക്കുറിച്ചുള്ള നിലപാടിതാണ്. അത് പരമാർത്ഥ അവസ്ഥയെ ബോധിപ്പിക്കുകയാണ്. ഇത് ബോധിച്ചില്ലെങ്കിലോ, ഇതിനെ ബോധിപ്പിച്ചില്ലെങ്കിലോ, ഇല്ലെങ്കിലും പരമാർത്ഥത്തിൽ അത് തന്നെ. അത് പ്രത്യേകിച്ച് ബോധിക്കേണ്ട ആവശ്യമില്ല, പരമാർത്ഥം അത് തന്നെയാണ്. വാസ്തവം അതായിരിക്കെ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? അത് ബോധിക്കാതെ ഇരുന്നപ്പോഴും അത് ബോധിപ്പിച്ചതിന് ശേഷവും. ഈ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുവൻ അജ്ഞനായിരിക്കുന്നു, അവന് തന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള അവസരമേ ലഭിച്ചിട്ടില്ല, ഈശ്വര ബോധത്തിനുള്ള അവസരമേ ലഭിച്ചില്ല. അവന്റെ ആത്മാവ് നിത്യമുക്തമായി തന്നെ ഇരിക്കുന്നു. അവനും അവന്റെ ആത്മാവിനും മാലിന്യങ്ങളൊന്നുമില്ല. മറ്റൊരുവൻ അങ്ങനെയല്ല, അവനെ ബോധിപ്പിച്ചു, ഗുരു ബോധിപ്പിച്ചു, നീ ധരിച്ചിരിക്കുന്നതല്ല, നീ ശരീരമോ ഇന്ദ്രിയോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ ഒന്നുമല്ല, നിന്റെ വാസ്തവ സ്വരൂപം നിത്യമുക്തമായ സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. ഈ ബോധിപ്പിക്കൽ കൊണ്ട് അവൻ എന്താ സംഭവിക്കുന്നത്? ഇതുവരെ താൻ ശരീരമാണെന്നോ, ഒരുപക്ഷെ അതും കൂടി ചിന്തിച്ചിരിക്കില്ല, താൻ എന്താണെന്നും കൂടി ചിന്തിച്ചിരിക്കില്ല. എന്തായാലും തന്നെ ഉണ്ടായിരുന്ന വിപരീത ബുദ്ധിയാണ്, അതുറപ്പാണ്. ആ വിപരീത ബുദ്ധിയെ മാറ്റുന്നതിന് വേണ്ടി ഗുരു അല്ലെങ്കിൽ ശാസ്ത്രം നിന്റെ സ്വരൂപം ഇന്നതാണ്, പരമാർത്ഥം ഇന്നതാണ് എന്ന് ഗുരുവിനെ ബോധിപ്പിക്കുമ്പോൾ ആ ഉപദേശത്തെ ഗ്രഹിക്കുന്നതിന് അവന്റെ കർണങ്ങൾ പര്യാപ്തമാണെങ്കിൽ ആ നിമിഷം തന്നെ, അത് കാലത്തെപ്പോലും അപേക്ഷിക്കാതെ, അവനിൽ ആ ജ്ഞാനം ഉത്പന്നമാകുന്നു എന്നാണ്. അതാണ് ജ്ഞാനസ്യ സ്വാത്മോത്പത്തി എന്ന് പറയുന്നത്. അത് പിന്നെ മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ആ ഉപദേശത്തെ സ്വീകരിക്കുന്ന അവന്റെ അന്ധകരണം തയ്യാറാണെങ്കിൽ ആ ഉപദേശം അവന്റെ അന്ധകരണത്തിൽ പതിയുകയാണ്, അത് തന്നെ ജ്ഞാനോത്പത്തി എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വസ്തു ഉണ്ടാകുകയല്ല, അത് തന്റെ സ്വരൂപമാണ്, തന്റെ സ്വരൂപം ഇന്ന തരത്തിലാണെന്ന് ആ നിമിഷം തന്നെ അവൻ ബോധിക്കുന്നു. അത് ഏത് സാഹചര്യത്തിലായാലും ശരി, അവനത് ബോധിക്കാൻ കഴിയുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ ബോധിച്ചാലും വീണ്ടും അവനൻ ശരീരബോധം തുടർന്നു വരുന്നു, താൻ അജ്ഞനാണ് എന്നുള്ള ബോധം വീണ്ടും വരാം. അജ്ഞാന കാര്യങ്ങളായ കാമക്രോധാദികൾക്ക് വീണ്ടും അവൻ അടിമപ്പെടാം. ഇതിനർത്ഥം അവനിൽ ആ ജ്ഞാനം ഇല്ല എന്നല്ല, അത് പ്രഥമ ശ്രവണത്തിൽ തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു അവൻ. പക്ഷേ എന്നാൽ പിന്നെ ഇതെല്ലാം എങ്ങനെ അനുവർത്തിക്കുന്നു? ഏതുപോലെ ആത്മാവ് സദാ നിത്യശുദ്ധ മുക്തമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം അനുവർത്തിക്കുന്നു? ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആത്മാവിന്റെ ദോഷം കൊണ്ടല്ലല്ലോ. ബന്ധനം തന്നെ അനുവർത്തിക്കുന്നത് ആത്മാവിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടില്ല. താനിതൊന്നും അറിയാതെ അജ്ഞനായി ബന്ധനായിരിക്കുമ്പോഴും ആത്മാവ് മുക്തമായി തന്നെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആത്മാവിന്റെ മുക്തസ്വരൂപത്തെക്കുറിച്ച് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അനുവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അവിടെ ഇതനുവർത്തിക്കുന്നതിന് ഉള്ള കാരണങ്ങൾ, മുമ്പുണ്ടായിരുന്നത് അതുപോലെ നിലനിൽക്കുന്നു, തന്റെ സ്വരൂപത്തെ ബോധിക്കുന്നതിന് ഇതൊന്നും തടസ്സമല്ല എന്നർത്ഥം. അതായത് എത്ര വലിയ കുരിരുട്ടായാലും ശരി, അവിടെ പ്രകാശം പ്രകടമാകുന്നതിന് ആ ഇരുട്ട് തടസ്സമല്ല. ഇരുട്ടിന്റെ ആ ഗാഢത അല്ലെങ്കിൽ അതിന്റെ ദൃഢതയ്ക്ക് ഒരു ചെറിയ ഒരു മിന്നാമിനുങ്ങിന്റെ പ്രകാശത്തെ പോലും തടയുന്നതിന് ശേഷിയില്ല. വലിയൊരു അഗ്നികുണ്ടത്തെയല്ല, ചെറിയ ഒരു തീപ്പൊരിയുടെ പ്രകാശത്തെ പോലും തടയാൻ ഒരു അന്ധകാരത്തിന്, അത് എത്ര ദൃഢമായാലും ശരി, ആ അന്ധകാരത്തിന് കഴിയില്ല. അത് പ്രകാശിച്ചു തന്നെ ഇരിക്കും. അതുപോലെ ഒരുവൻ ഏതൊരു സാഹചര്യത്തിൽ ഏതവസ്ഥയിലായാലും ശരി, അവന്റെ സ്വരൂപത്തെ ബോധിക്കുന്നതിനൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ ആ ജ്ഞാനം പ്രകാശിക്കുന്നു. പക്ഷേ മറ്റ് അതുവരെ ഉണ്ടായിരുന്ന അജ്ഞാനവും അതിന്റെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തുടർന്ന് നടന്നുകൊണ്ടും ഇരിക്കുന്നു. ചെറിയ പ്രകാശത്തിന് പ്രകാശിക്കാൻ കഴിയും, പക്ഷെ അന്ധകാരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. അതുപോലെ ആ പ്രകാശത്തിന് അന്ധകാരത്തെ നശിപ്പിക്കുന്നതിനുള്ള ആ ശേഷിക്ക് വ്യത്യാസമുണ്ട്. അതെന്ത് ചെയ്യുന്നു? അത് മറ്റു പലതിനെ ആശ്രയിച്ചിട്ടാണ്. എന്തുകൊണ്ട് അന്ധകാരം തുടരുന്നു? അതവന്റെ അന്ധകരണത്തിന്റെ അശുദ്ധിയുണ്ട്. അന്ധകരണത്തിന്റെ അശുദ്ധി തുടരുന്നതുകൊണ്ട് അവനിൽ ആ ജ്ഞാനം പ്രകാശിച്ചെങ്കിലും അവന് വിപരീത അനുഭവങ്ങളുമുണ്ട്. ആ ജ്ഞാനത്തോടൊപ്പം തന്നെ അതിന്റെ വിപരീതമായ അനുഭവങ്ങളുമുണ്ട്. എങ്ങനെയാണോ നമ്മൾ പ്രകാശത്തിൽ നിന്നും മാറിയെന്ന് കാണുമ്പോൾ നിഴലും കാണുന്നു. നമ്മൾ നിഴൽ കാണുന്നിടത്ത് മറ്റൊരു പ്രകാശം കൊണ്ട് ആ നിഴലിനെ നശിപ്പിച്ചാൽ പിന്നെ അത് കാണത്തില്ല, വേറിടത്ത് കാണും. നിഴൽ വരുന്നിടത്തെല്ലാം പ്രകാശം മാറ്റി മാറ്റി വെച്ചാൽ നിഴലുകളെല്ലാം നശിക്കുന്നു. അതുപോലെ ജ്ഞാനപ്രകാശം ഉള്ളിലുണ്ടായാലും അവനിൽ ദൃഢമായിരിക്കുന്ന വിപരീത ഭാവനകൾ സംശയങ്ങൾ അനുവർത്തിക്കുന്നു. ജ്ഞാനത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടി പിന്നീട് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ വിപരീത ഭാവന സംശയം ഇതിനെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ബാക്കി വരുന്ന ജ്ഞാനനിഷ്ഠ അഭ്യാസം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും വ്യക്തമാകുന്നില്ല. പക്ഷെ മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവിടെ പറയുന്ന എന്താണ്? അത് യഥാർത്ഥമായിരിക്കണം, ശരിയായ ദിശയിലായിരിക്കണം. അതാണ് ഇവിടെ പറയാൻ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശരിയായ ദിശയിൽ ആയിരിക്കണമെന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തോടുകൂടി ആയിരിക്കണം അത്, അജ്ഞാനത്തോടുകൂടി ആയിരിക്കരുത് എന്നർത്ഥം. തന്റെ സ്വരൂപസ്ഥിതിയെ ബോധിച്ചതിന് ശേഷം വേണം മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപത്തെ ഒരുവൻ ബോധിച്ചു കഴിഞ്ഞാലും ഞാൻ അജ്ഞനാണ്, എന്നിൽ സംശയമുണ്ട്, എന്നിൽ വിപരീത ഭാവനയുണ്ട്, ഭ്രമമുണ്ട് എന്നൊക്കെ സ്വയം അനുഭവമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കാം. അതിനെയാണ് ചില സ്ഥലങ്ങളിൽ ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള വ്യത്യാസമായി പറയുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്, ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള വ്യത്യാസം. കാരണം ജ്ഞാന അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ ബോധിച്ചു കഴിഞ്ഞു ഇന്നതാണ്, ഇനി ശ്രവണം മനനം നിധിധ്യാസനമെല്ലാം ചെയ്തിട്ട് ഇനി രണ്ടാമത് വേറൊരു ജ്ഞാനത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്താണോ വെളിപ്പെട്ടത് അതിനപ്പുറം ഇനി രണ്ടാമതൊരു ജ്ഞാനമില്ല. വെളിപ്പെട്ടത് എന്താണ്? തന്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. താൻ ഇന്നതാണ്, താൻ ആത്മാവാണ്, താൻ മുക്തനാണ്, നിത്യനാണ്, ശുദ്ധനാണ്, വിജ്ഞാനമാണ്, ആനന്ദമാണ്. ഈ രീതിയിലാണ് ബോധ്യപ്പെട്ടത്. ഇങ്ങനെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇനി അഭ്യാസങ്ങളെല്ലാം ചെയ്ത് രണ്ടാമതൊരു ജ്ഞാനം എങ്ങനെ വരും? ഇനി രണ്ടാമതൊരു ജ്ഞാനത്തിനിവിടെ ഇടമില്ല. പ്രകൃഷ്ടമായ പ്രകാശം എന്ന് വെച്ചാൽ നല്ല ജ്വലിക്കുന്ന പ്രകാശത്തിൽ നമ്മൾ അതുപോലെ ഒരു പ്രകാശം കൊണ്ടുവയ്ക്കുക, പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. അതും പ്രകാശം തന്നെ, അതിനോട് ഏകീഭവിക്കത്തേ ഉള്ളൂ. പ്രകാശം ഇതിൽ മറ്റൊരു പ്രകാശം വെച്ചാൽ ആദ്യത്തെ പ്രകാശത്തെ രണ്ടാമത്തെ പ്രകാശം മാറ്റത്തില്ല, മറിച്ച് എന്ത് ചെയ്യുന്നു? അത് ഏകീഭവിക്കുന്നു, ഒന്നായിത്തീരുന്നു. ഇനി ഒരു വലിയ ജ്ഞാനത്തെ പ്രതീക്ഷിച്ച് നമ്മൾ പ്രവർത്തിച്ചാലും ഇനി ഏതൊരു ജ്ഞാനം പ്രാപ്തമായാലും ഈ ജ്ഞാനത്തിനോട് ഏകീഭവിക്കുകയുള്ളൂ. പുതുതായിട്ടൊരു ജ്ഞാനം അങ്ങനെ ഒന്നില്ല. ജ്ഞാനം ഏകമാണ്, അജ്ഞാനവും ഏകം തന്നെ. ജ്ഞാനം നിരവയവുമാണ്, അജ്ഞാനവും നിരവയവുമാണ്. പ്രകാശത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, ജഡമായതുകൊണ്ട് അത് അനേകമാണ്, അത് സാവയവുമാണ്. പക്ഷെ ജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജ്ഞാനം അത് തന്റെ സ്വരൂപമായിരിക്കുന്നു. ആ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനം തന്നെ ഗുരുവിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി വെളിപ്പെടുന്നു. ജ്ഞാന ഉത്പത്തി എന്ന് പറയുന്നത് എന്താണോ, ആ ജ്ഞാനത്തിന്റെ വെളിപ്പെടലാണ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തിന്റെ ആർജനമല്ല. ആ വെളിപ്പെടൽ ആണ് നമ്മൾ പറയുന്നത് എന്താണ്, നിന്റെ സ്വരൂപം ഇന്നതാണ്, അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് നിഷേധാത്മകമായും മറിച്ച് ഭാവാത്മകമായും അത് ഇന്നതാണ്, സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. ആ ബോധത്തിൽ ആണ് ഒരുവൻ ജ്ഞാനി ആകുന്നത്. പിന്നീട് അവന് ജ്ഞാനിയാകാൻ വേണ്ടിയിട്ട് വേറെ പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ആ ബോധത്തിലാണ് പിന്നെ അജ്ഞാനം തുടരുന്നത്, സംശയം തുടരുന്നത്, ഭ്രമം തുടരുന്നത്. അത് നീക്കുന്നതിനാണ് എല്ലാ പരിശ്രമങ്ങളും ഉപകരിക്കുന്നത് എന്നാണ്. അപ്പൊ എവിടെ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്നു, അജ്ഞാനത്തിൽ നിന്നുകൊണ്ടോ അതോ ജ്ഞാനത്തിൽ നിന്നുകൊണ്ടോ? സ്വരൂപബോധത്തിൽ നിന്നുകൊണ്ടാണ് ഒരുവൻ പരിശ്രമിക്കുന്നതെങ്കിൽ അവൻ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് പരിശ്രമിക്കുന്നു, ജ്ഞാനിയായിട്ട് പരിശ്രമിക്കുന്നു. പിന്നീട് ജ്ഞാനിയാകാൻ വേണ്ടി പരിശ്രമിക്കുമോ? ഇല്ല. ഈ ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു, അത് ആവശ്യമാണ്. കാരണം എന്തുകൊണ്ട്? ഇത് അനുഭവപ്പെടുന്നു, ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമായിരിക്കുന്നു. ജ്ഞാനപ്രാപ്തിക്ക് ശേഷവും അജ്ഞാനത്തിന്റെ അനുഭവം തന്നെ നിൽക്കുന്നു. ഇതിന് ശാസ്ത്രത്തിൽ പറയുന്നത് എന്താണോ, ജ്ഞാനശോധന, ജ്ഞാനപരിപാകം. ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണോ, സ്വാത്മ ഉത്പത്തി പരിപാക ഹേതുയുക്തസ്യ ജ്ഞാനസ്യ. പരിപാക ഹേതുയുക്തമായ ജ്ഞാനം എന്ന് പറയുന്നത്, ആ പരിപാക ഹേതുക്കൾ എന്ന് പറയുന്നത് എന്താണോ, തുടർന്നു വരുന്ന ശ്രവണം, തുടർന്നു വരുന്ന മനനം, തുടർന്നു വരുന്ന ധ്യാനം. നേരത്തെ പറഞ്ഞല്ലോ, ആത്മജ്ഞനാണ് ധ്യാനിക്കുന്നത്, അജ്ഞനല്ല. ആത്മാവിനെ കുറിച്ച് ബോധിക്കാത്തവനാണ് അജ്ഞനെന്ന് പറയുന്നത്. ആത്മാവിന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവൻ ജ്ഞാനിയാണ്. അജ്ഞാനി എന്ത് ചെയ്യുന്നു? അജ്ഞനാണെന്ന് ധരിച്ചിട്ട് അതിന്റെ പരിപാകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അവിടെ എന്താണ്, പല പ്രതിപക്ഷങ്ങളുമുണ്ട്. അജ്ഞാന സംശയ വിപരീയങ്ങളാകുന്ന പ്രതിപക്ഷങ്ങളുണ്ട്. പറഞ്ഞല്ലോ, ജ്ഞാനത്തിനും അതെല്ലാം നിലനിൽക്കുക. ജ്ഞാനത്തിന്റെ നിജസ്ഥിതിയെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതൊക്കെ മനസ്സിലിരിക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് കയറത്തില്ല, ഞാൻ ഉത്തരവാദിയല്ല. ഇവിടെ ഭാഷ്യകാരൻ അതിന്റെ നിജസ്ഥിതിയെ കുറിച്ച് നമ്മൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ജ്ഞാനം ഉത്പന്നമായി, പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, പ്രതിപക്ഷങ്ങളോടുകൂടി ആണ്. അതിന്റെ പ്രതിപക്ഷങ്ങളാണ് എന്ന് പറയുന്നത് ഞാൻ അജ്ഞനാണ് എന്ന് പറയുന്നതാണ്. ഞാൻ അജ്ഞനാണെന്ന് പറയുന്നത് ജ്ഞാനിയാണ്. അജ്ഞനും പറയും, ഇത് ബോധിക്കാത്തവനും പറയാം എന്താണ് അജ്ഞനാണ്. എന്തുകൊണ്ട്? ജ്ഞാനസ്വരൂപനാണല്ലോ എപ്പോഴും പറയുന്നത് ഞാൻ അജ്ഞനാണെന്ന്. എന്തുകൊണ്ട്? കാരണം ഇരുട്ടിനെ കാണണമെങ്കിലും നമുക്ക് പ്രകാശത്തിന്റെ സഹായം വേണം. ജ്ഞാനത്തിലാണ് അജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നത്, അല്ല അജ്ഞാനത്തിൽ അജ്ഞാനത്തിന് വെളിപ്പെടാൻ ഒക്കത്തില്ല. ഇരുട്ടിന് ഇരുട്ടിനെ കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. പ്രകാശമാണ് ഇരുട്ടിനെ കാണിച്ചു തരുന്നത്. അത് ഭൗതികമായ ബാഹ്യമായ പ്രകാശവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യ പ്രകാശമാണ്. എന്തായാലും പ്രകാശത്തിന് ഇരുട്ടിനെ വെളിപ്പെടുത്താൻ പറ്റും. അതുപോലെ ജ്ഞാനമാണ് വെളിപ്പെടുത്തുന്നത് അജ്ഞാനത്തെ, അതിന്റെ കാര്യങ്ങളെയല്ല, സുഖദുഃഖാദികളെയല്ല. ഇതാണ് ഇവിടെ പ്രതിപക്ഷമായിരിക്കുന്നത്. അപ്പൊ ജ്ഞാനപരിപാകത്തിന് ഹേതുവായിരിക്കുന്ന ഈ ശ്രവണ മനന നിധ്യാസനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പ്രതിപക്ഷങ്ങളെ നശിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷവിഹീനസ്യ ജ്ഞാനസ്യ. പ്രതിപക്ഷവിഹീനമായ ജ്ഞാനം അത് തന്റെ ഉള്ളിൽ ഉത്പന്നമായത് തന്നെ, തന്റെ സ്വരൂപത്തെ താൻ ബോധിച്ചപ്പോ ഉത്പന്നമായതാണ്. അപ്പോൾ ഇതാരാ ബോധിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. ആരാണോ തന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ് എന്ന് ശ്രവിച്ചത് അവരെല്ലാം ബോധിച്ചിരിക്കുന്നു. അതവന് ശ്രവിക്കുന്നതിനുള്ള ശേഷിയുണ്ടെങ്കിൽ കേവലം ശബ്ദാർത്ഥ ജ്ഞാനത്തിലൂടെ തന്നെ അത് ബോധിച്ചിരിക്കുന്നു, തന്റെ സ്വരൂപം ഇന്നതാണ്. ശാബ്ദിക ജ്ഞാനത്തിലൂടെ തന്നെ അത് ബോധിക്കുന്നു. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തിരിക്കുന്നു? അതിന്റെ പരിപാകത്തിന് തടസ്സമായിരിക്കുന്ന പ്രതിപക്ഷങ്ങളിലൂടെ ഇരിക്കുന്നു. ആ പ്രതിപക്ഷങ്ങൾ നശിക്കണം. അത് എവിടെ ചെന്ന് അവസാനിക്കും? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? തനിക്ക് തോന്നുന്നു താൻ ബോധിച്ചിട്ടും ബോധിക്കുന്നില്ല എന്നാണ്. ഗുരു ബോധിപ്പിക്കുന്നു, ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രം ബോധിപ്പിക്കുന്നു, ശ്രുതി ബോധിപ്പിക്കുന്നു, നീ ആത്മാവാണ്. ഇത്രയും ബോധിപ്പിക്കാനുള്ളൂ. എന്താണ് ആത്മാവ്? സച്ചിദാനന്ദ സ്വരൂപമാണ്. അതെന്താണ്? അത് നിന്റെ സ്വരൂപമാണ്. ഇതാണ് ബോധിപ്പിക്കുന്നത്. ഇത് ബോധിപ്പിച്ചിട്ടും അവന് വീണ്ടും അനുഭവം വരുന്ന എന്താണ്? അജ്ഞാനത്തിന്റെ, സംശയത്തിന്റെ, വിപരീത ഭാവനകളുടെയൊക്കെ അനുഭവം തുടരുന്നു. അപ്പോ ഇതിനൊരവസാനം വരുന്ന എന്താണ്? എന്താണ് അത്? ഈ പ്രതിപക്ഷവിഹീനമായി തീരുമ്പോൾ ജ്ഞാനം. ഈ ജ്ഞാനത്തിന് വരുന്ന ഈ തടസ്സങ്ങൾ മാറുമ്പോൾ യഥാത്മ അനുഭവ നിശ്ചയ അവസാനം. അതെത്തിച്ചേരുന്നതാണ് ആത്മനിശ്ചയ എന്ന് പറയുന്നു. ആത്മനിശ്ചയം ഇവിടെ പറയുന്നു, ആത്മാനുഭവ നിശ്ചയം അവസാനത്വം. ഈ പ്രക്രിയക്കൊരു അവസാനമുണ്ട്. അതിനാണ് ഇവിടെ പറയുന്നത് ആത്മനിശ്ചയ അനുഭവം, ആത്മാനുഭവ നിശ്ചയം എന്നെല്ലാം പറയുന്നു. ഈ സംശയങ്ങളും വിപരീത ഭാവനകളും കൂടി മാറി എന്നിവരാണ്. അത് ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാറുന്നത്. അജ്ഞാനത്തിൽ നിന്നും സാധ്യമല്ല. ജ്ഞാനം നേടി ജ്ഞാനിയായിരുന്നു കൊണ്ട് ഈ പ്രതിപക്ഷങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു. അതുകൂടി മാറുന്നു. അതിനെങ്ങനെ പറയും? സംശയ വിപരീത ജ്ഞാനങ്ങൾ കൂടാതെ ബോധിക്കുന്നു. അതാണ് അനുഭവം എന്ന് പറയുന്നത്. സംശയ വിപരീത ജ്ഞാനങ്ങൾ എങ്ങനെ വരുന്നു? ബോധിച്ചു, ഗുരു പറഞ്ഞിട്ടില്ലെങ്കിൽ, ശാസ്ത്രത്തിൽ നിന്ന് ബോധിച്ചു താൻ ആത്മാവാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, ശരീരമല്ല എന്ന് ബോധിച്ചാൽ അവിടെ ബോധിച്ചിരിക്കുന്നത് ശരിയായ ജ്ഞാനം തന്നെയാണ്. പക്ഷെ അടുത്ത നിമിഷം എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ പ്രതിപക്ഷങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ആ ബോധ ശരീരത്തിലേക്ക് വരുന്നു, താൻ ശരീരമാണെന്നുള്ള ബോധം അടുത്ത് വരുന്നു. ഈ തകരാറ് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രവണ മനന നിധ്യാസനങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ നിർദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പ്രതിപക്ഷവിഹീനസ്യ ജ്ഞാനസ്യ. പ്രതിപക്ഷവിഹീനമായ ജ്ഞാനം, ഇതാണ് പ്രതിപക്ഷങ്ങൾ. സ്വാനുഭവത്തിൽപ്പെടുന്നത്. അപ്പം ജ്ഞാനിയാകുന്നു, അടുത്ത നിമിഷം അജ്ഞാനിയാകുന്നു, വീണ്ടും ജ്ഞാനിയാകുന്നു. ഇതിങ്ങനെ ഒരു പരമ്പര പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ സത്സംഗത്തിലിരിക്കുമ്പോൾ ജ്ഞാനിയാകുന്നു, അത് വിടുമ്പോൾ അജ്ഞാനിയാകുന്നു, അല്ലെങ്കിൽ ഈ തത്വത്തെ സ്മരിക്കുമ്പോൾ ജ്ഞാനിയാകുന്നു, അടുത്തത് സ്വയം വിസ്മരിച്ച് അജ്ഞാനിയാകുന്നു. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് എവിടെ അവസാനിക്കണം? ആത്മ അനുഭവ നിശ്ചയ അവസാനം. അനുഭവ നിശ്ചയത്തിൽ ഇത് അവസാനിക്കുന്നു എന്നർത്ഥം. ഏതുപോലെ? ഇത് ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെ കുറിച്ചാണ്. തന്റെ സ്വരൂപത്തെ താനാണെന്ന് ബോധിക്കുന്നത് മറ്റെന്തിനെ താനെന്ന് ബോധിക്കുന്നതിനും എളുപ്പമുള്ള കാര്യമാണ്. തന്റെ സ്വരൂപത്തിൽ നിന്ന് അന്യമായിരിക്കുന്നതാണ് തന്റെ മനസ്സ്, തന്റെ ബുദ്ധി, തന്റെ ശരീരം. അപ്പൊ തനിക്ക് അന്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ താൻ ഞാനെന്ന് ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ട്? തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട്. അത് എളുപ്പമുള്ള കാര്യമല്ല, അത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം അന്യമായ ഒന്നിനെ താനെന്ന് ബോധിപ്പിക്കുന്നു. അത് ജ്ഞാനത്തിന്റെ സ്വഭാവമല്ല, സ്വഭാവവിരുദ്ധമായൊരു കാര്യമാണ് അവിടെ ചെയ്യുന്നത്. അതിലും അനായാസമാണ് എന്താണ്? അനന്യമായ തന്നെ അതായി ബോധിക്കുക. അത് കൂടുതൽ എളുപ്പമായ കാര്യമാണ്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അനുഭവ നിശ്ചയത്തിൽ അത് അവസാനിക്കുന്നു. ഇപ്പൊ സംശയ ഭ്രാന്തികൾ കൂടാതെ തന്റെ സ്വരൂപം ഇന്നതാണെന്ന് ബോധിക്കുന്നു. അവിടെ അജ്ഞാനത്തിന്റെ മറകളൊന്നുമില്ല. തസ്യ നിഷ്ഠാശബ്ദ അഭിലാപ, അതിനാണ് ഇവിടെ നിഷ്ഠ എന്ന് പറയുന്നത്. ജ്ഞാന ഉത്പത്തിയല്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാന ഉത്പത്തി, ജ്ഞാന നിഷ്ഠ. ആ ജ്ഞാന നിഷ്ഠയെക്കുറിച്ച് പറയുകയാണ്. നിഷ്ഠ എന്നുള്ളതിന് നേരത്തെ അർത്ഥം പറഞ്ഞു, പരിസമാപ്തി. ഈ അഭ്യാസങ്ങളുടെ എല്ലാം പരിസമാപ്തി, അതാണ്. അങ്ങനെ ഒരർത്ഥമുണ്ട്. ആവൃത്തി എന്നുണ്ട് നിഷ്ഠാശബ്ദത്തിനർത്ഥം. ഇവിടെ പരിസമാപ്തി എന്നുള്ള അർത്ഥത്തെയാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? അനുഭവ നിശ്ചയ അവസാനത്തും തസ്യ നിഷ്ഠാശബ്ദ അഭിലാപ. അപ്പൊ ജ്ഞാനത്തിൽ പരിശ്രമത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ തുടങ്ങിയ അതാണ്. അതൊരു ക്രിയയല്ല, അത് പ്രാപ്യമായൊരു വസ്തുവല്ല. അത് എന്തെങ്കിലും നിമിത്തത്തെ അപേക്ഷിച്ചോ, ഒരു പക്ഷേ ഒരു നിമിത്തത്തെ അപേക്ഷിക്കാതെയോ സ്വയം പ്രകാശിക്കുന്ന ഒന്നാണത്. ആ പ്രകാശത്തിൽ വീണ്ടും മറവുകൾ അനുഭവപ്പെടുന്നതുകൊണ്ട്, ആ ബോധത്തിൽ നിന്നുകൊണ്ട്, ആ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, സ്വയം ജ്ഞാനിയായിരുന്നുകൊണ്ട് അതിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അദ്വൈതത്തിലെ ഒരു പ്രധാനമായ വിഷയമാണ്. എന്താണ് വേറെ രീതിയിൽ പറഞ്ഞാൽ? അദ്വൈതത്തിൽ പറയുന്നത് എന്താണ്? ഏത് സമയമാണോ നിങ്ങൾ നിങ്ങളുടെ സ്വരൂപത്തെക്കുറിച്ച് ശ്രവിക്കുന്നത്, ആ സമയം തന്നെ നിങ്ങൾ ജ്ഞാനിയായി കഴിഞ്ഞു. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്വൈത സിദ്ധാന്തമാണ്. ശ്രവിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അത്ര ഒരു ശ്രവണം കൂടാതെയും ഒരാളുടെ ഉള്ളിൽ ജ്ഞാനം പ്രകാശിക്കാം. അതൊരിക്കലും അത് അവന്റെ കരണങ്ങളെപ്പോലും ആശ്രയിക്കുന്നില്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ ചിത്തശുദ്ധി, അത് അതിന്റെ മറ്റൊരു തലത്തെക്കുറിച്ച് പറയുകയാണ്. ആചാര്യസ്വാമിയുടെ ഉദാഹരണം പറയുന്നുണ്ടോ, മന്ദബുദ്ധിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയ ഒരുവനോട് നീ ആരാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ആത്മാവാണെന്ന് വെളിപ്പെടുത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ അവന്റെ കരണങ്ങൾ ഒന്നും ഇതിന് പര്യാപ്തമല്ല, ബുദ്ധിശൂന്യനാണ്, അല്ലെങ്കിൽ ബുദ്ധിക്ക് ദോഷമുള്ളവനാണ്. അവിടെയും എന്ത് ചെയ്യുന്നു? ജ്ഞാനം പ്രകാശിക്കുന്നു. അപ്പൊ ഞാനും ഇതിനെയൊന്നും ആശ്രയിച്ചല്ല പ്രകാശിക്കുന്നു. അതാണ് പരമാർത്ഥം. അതെങ്ങനെ സംഭവിക്കാം? ഒരു തീയുടെ ഒരു ചെറിയ കനല് ചാരം മൂടി കിടന്നാൽ അത് ക്രമേണ കാറ്റ് വീശി അതിലെന്തെങ്കിലും ഇന്ധനങ്ങൾ അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് വലിയ അഗ്നിയായി മാറാം. അതുപോലെ പൂർവ്വ സംസ്കാരം കൊണ്ട് തന്നെ ഒരുവന്റെ ഉള്ളിൽ ഈ ജ്ഞാനത്തിന്റെ ഒരു ചെറിയ തീപ്പൊരി എന്ന് പറയുന്ന പോലെ ചെറിയൊരു അംശം കടന്നു കഴിഞ്ഞാൽ അത് പ്രാരബ്ധ വേഗം തന്നെ അനുകൂലമായി വരുമ്പോൾ ഒരു കരണങ്ങളെ അപേക്ഷിക്കാതെ അവന്റെ ബുദ്ധിയുടെ വിശേഷതയോ സാമർഥ്യത്തെയോ ബുദ്ധി സാമർഥ്യത്തെയോ യുക്തിയെയോ പ്രാഗൽഭ്യത്തെയോ കഴിവിനെയോ ഒന്നും ആശ്രയിക്കാതെ, അല്ലെങ്കിൽ മറ്റൊരുവന്റെ ദൃഷ്ടിയിൽ മൂഢനായി അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കുന്ന ഒരുവനും ഇത് പ്രകാശിക്കാം. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് ചോദിക്കാൻ അവകാശമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഒന്നിനെ അപേക്ഷിക്കുന്നു, അതതിന്റെ പരമാർത്ഥമായ നില. എന്നാലും വ്യവഹാര മര്യാദ അനുസരിച്ച് പറയുന്ന എന്താണ്? ഗുരു ഉപദേശിക്കുമ്പോൾ ആ നിമിഷം തന്നെ അതവന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അതുകൊണ്ട് അവന് പൂർണ്ണത അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ അവന്റെ കർണങ്ങൾ, ആന്തരികമായ ബാഹ്യമായ കർണങ്ങൾക്ക് വിശ്രാന്തി അനുഭവപ്പെടുന്നില്ല. വീണ്ടും അവൻ അക്ഷമയും അസ്വസ്ഥതയും എല്ലാം വീണ്ടും വരാം. പിന്നീടുള്ള പരിശ്രമങ്ങളെല്ലാം അത് മാറ്റുന്നതിന് സഹായിക്കും. അല്ലാതെ ജ്ഞാനത്തെ ദൃഢപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ മറ്റൊരു പുതിയ ജ്ഞാനത്തെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നിഷ്ഠാശബ്ദ അഭിലാപ? നിഷ്ഠാശബ്ദം കൊണ്ട് പറയുന്ന അതാണ്. സംശയ വിപര്യങ്ങൾ മാറുക, വീണ്ടും എന്തൊക്കെയോ തടസ്സമായി നിൽക്കുന്നു മാറുക. ശാസ്ത്രാചാര്യ ഉപദേശേന, വീണ്ടും അത് തന്നെ പറയുന്നു. ശാസ്ത്രാചാര്യ ഉപദേശം കൊണ്ട് ജ്ഞാനോത്പത്തി പരിപാകഹേതും സഹകാരി കാരണം ബുദ്ധിവിശുദ്ധത്വാദി. എന്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ ഉപദേശം തുടരുന്നു? ശാസ്ത്രം തന്നെ പറയുന്ന എന്താണ്? ശ്രോതവ്യോ മന്ദവ്യോ നിരുധ്യാസിതവ്യ ആത്മാവാരെ ദ്രഷ്ടവ്യ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗുരു ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ നിർത്തിക്കൂടെ? ശ്രവണത്തിൽ തന്നെ അവൻ ജ്ഞാനം പ്രകാശിച്ചെങ്കിൽ പിന്നെ ഇത് അവസാനിപ്പിക്കാമല്ലോ. അത് തന്നെ ഇവിടെ വിശദീകരിക്കുന്നു. എന്താണ് ജ്ഞാനോത്പത്തി പരിപാകഹേതം? ജ്ഞാനോത്പന്നം ആയിക്കഴിഞ്ഞു, അത് നിരപേക്ഷമായി തന്നെ എന്ത് ചെയ്തു? അത് പ്രകാശിച്ചു, അല്ലെങ്കിൽ അത് സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിന് മറവുകളില്ല, തടസ്സങ്ങളില്ല, അതിന്റെ പ്രകാശത്തിന് ഒരിക്കലും വിഘ്നങ്ങൾ വരത്തില്ല. അത് സ്വരൂപസ്ഥിതിയാണ്, നിജസ്ഥിതിയാണ്. അതാണ് ശാസ്ത്രാചാര്യ ഉപദേശം കൊണ്ട് അത് സംഭവിച്ചെങ്കിലും പരിപാകഹേതും, അതിന്റെ പരിപാകത്തിന് ഹേതുവായിരിക്കുന്നു വീണ്ടും ആ ശാസ്ത്രവും ആചാര്യനും ഉപദേശവുമെല്ലാം. അത് മാത്രമല്ല, സഹകാരി കാരണം ബുദ്ധിവിശുദ്ധത്വാദി, ബുദ്ധിവിശുദ്ധിയും പറ്റും. നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, കർമ്മയോഗം എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മബോധത്തോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേസമയം അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, എന്താണ്, അജ്ഞാനിയാണ് അത് ചെയ്യുന്നതെന്നും പറഞ്ഞു. അപ്പൊ ആത്മബോധത്തോടുകൂടി അജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ ഈശ്വരബോധത്തിനുള്ള ശരിയായ സാധനയിലാണ് ഒരുവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ ആത്മബോധത്തോടുകൂടി അജ്ഞാനിയാണ്. അവന് ഗുരുപദേശം പ്രാപ്തമായതുകൊണ്ട് അവൻ ആത്മബോധമുള്ളവനാണ്. അതേസമയം അവനിൽ അജ്ഞാന സംശയങ്ങളെല്ലാം വീണ്ടും അനുവർത്തിക്കുന്നതുകൊണ്ട് അവൻ അജ്ഞാനി എന്നും പറയേണ്ടി വരും. അക്കാര്യമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഇത് മാറുന്ന ബുദ്ധിവിശുദ്ധത്വാദി അമാനിത്വാദി ഗുണം ചപേക്ഷ, അത് അതിന്റെ അമാനിത്വാദി ഗുണങ്ങളെ അത് അപേക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഗുണങ്ങളെ അപേക്ഷിച്ചത് ഉണ്ടാകുന്നു എന്നർത്ഥം. ഗുണങ്ങളെ അപേക്ഷിച്ചത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായത് തന്നെ ഗുണങ്ങളെ അപേക്ഷിച്ചത് അനുഭവ നിശ്ചയ അവസാനം എന്ന് പറഞ്ഞ അതാണ്, നിഷ്ഠയിലെത്തിച്ചേരുന്നു. ഈ ഗുണങ്ങളാണ് അതിന് സഹായിക്കുന്നത്, ബുദ്ധിവിശുദ്ധം അമാനിത്വം തുടങ്ങിയ ഗുണങ്ങൾ. ആ ഗുണങ്ങൾ ആണ് ഇതിനെ ഇല്ലാതാക്കുന്നത്. അതാണ് മുമ്പൊരു ഭാഷ്യത്തിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞു. എന്താണ് ഇതെല്ലാം? ആരോപണ നിവൃത്തി മാത്രം. ജ്ഞാനം പോലും അതിനെ സഹായിക്കുന്നു. ആത്മാവിന് ഉണ്ടാക്കാനോ ആത്മാവിന് എന്തെങ്കിലും സവിശേഷതകൾ സൃഷ്ടിക്കാനോ ഒന്നും അവിടെ പ്രത്യേകിച്ചൊരു ജ്ഞാനത്തെ ഉണ്ടാക്കാനോ പ്രത്യേകിച്ചൊരു ആനന്ദത്തെ ഉണ്ടാക്കാനോ ഒന്നും ഈ ജ്ഞാനത്തിന് ശേഷിയില്ല. അതൊന്നും ജ്ഞാനം ചെയ്യുന്നില്ല. അജ്ഞാനം കൊണ്ട് അവിടെ എന്തെല്ലാം കൽപ്പിച്ചിരുന്നു അതിനെല്ലാം മാറ്റുന്നു. അതിന് ബുദ്ധിവിശുദ്ധി അമാനിത്വം തുടങ്ങിയ ഗുണങ്ങളെ അത് ആശ്രയിക്കുന്നു. അതിന്റെ അവസാനത്തിൽ അതാണ് ഗുണം അപേക്ഷ ജനിതസ്യ ക്ഷേത്രജ്ഞ പരമാത്മേകത്വജ്ഞാനസ്യ. ക്ഷേത്രജ്ഞ പരമാത്മേകത്വജ്ഞാനം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ക്ഷേത്രജ്ഞ പരമാത്മേകത്വജ്ഞാനം എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു? പ്രത്യേകിച്ച് ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി എന്ന് നേരത്തെ പറഞ്ഞല്ലോ, സർവക്ഷേത്രേഷു ഭാരത എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ എങ്ങനെയുള്ള ജ്ഞാനമാണ്? ഈശ്വരബോധം ഉണ്ടാവണോ ഉണ്ടാകണോ എന്ന് പറയുന്നു. ഈശ്വരബോധം എങ്ങനെ ഉണ്ടാകണം? ഈശ്വരൻ ബോധിപ്പിച്ച രീതിയിലുണ്ടാകണം, വേറെ ഏതെങ്കിലും രീതിയിലുണ്ടായാൽ പറ്റത്തില്ല. ഈശ്വരൻ എങ്ങനെയാണ് ബോധിപ്പിച്ചത്? ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. അല്ലയോ അർജുന, നീ എന്നെ സർവക്ഷേത്രങ്ങളിലെയും ക്ഷേത്രജ്ഞനായിരിക്കണം, സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഞാനാണെന്നറിയണം. അതാണ് ഈശ്വരബോധം എന്ന് പറയുന്നത്. അത് നമ്മൾ വേറെ രീതിയിൽ ജീവാത്മ പരമാത്മ ഏകത്വ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. ഇതെന്തോ അദ്വൈതം പറയുന്നു എന്ന് പറയും. നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം പറയുന്നു എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറഞ്ഞ ആ വാക്കുകളെ തന്നെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ എന്താണോ, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത, നീ എന്നെ അറിയുന്നത് ഇത്തരത്തിലാണ് അറിയേണ്ടത്. ക്ഷേത്രജ്ഞനായിരിക്കും എന്ന് അറിയണം. സർവക്ഷേത്രങ്ങളിലും എന്ന് പറയുമ്പോൾ കേൾക്കുന്നവന്റെ ക്ഷേത്രത്തിലും ഇരിക്കുന്നതാരാണ്? ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഞാനാണോ എന്ന് പറഞ്ഞാൽ ആ ശ്രോതാവിന്റെ ശ്രവിക്കുന്ന നിന്റെ സ്വരൂപമായിരിക്കുന്നു ഞാൻ തന്നെ. അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. അവിടെ കർത്താദി കാരക ഭേദ ബുദ്ധി നിബന്ധന സർവകർമ്മ സന്യാസ സഹിതസ്യം. യഥാർത്ഥത്തിലുള്ള സർവകർമ്മ സന്യാസം എന്താണെന്ന് അവിടെ പറയും. കർമ്മത്തിന് ഹേതുവായിരിക്കുന്ന എന്താണ്? കർത്താധികാരക ഭേദബുദ്ധിയാണ്, കർത്തൃത്വാദി ബുദ്ധിയാണ്. കർമ്മപ്രേരകമായിരിക്കുന്നത് അല്ലെങ്കിൽ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നത്, ആ കർത്തൃത്വാദി ഭേദബുദ്ധി നശിച്ചാലോ അവിടെ സർവകർമ്മ സന്യാസം വന്നു, പരമാർത്ഥ സന്യാസം അവിടെ വന്നു, സ്വാത്മാനുഭവ നിശ്ചയരൂപം. അതാണ് സ്വാത്മാനുഭവ നിശ്ചയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇതവസ്ഥാനം സാ പരാജ്ഞാനനിഷ്ഠ, അതാണ് പരമമായ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് ജ്ഞാനോത്പത്തി, മറ്റൊന്ന് ജനിതസ്യ ജ്ഞാനസ്യ പരാനിഷ്ഠ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു. ഒന്ന് ജ്ഞാനോത്പത്തി, ഒന്ന് ജ്ഞാനത്തിന്റെ പര്യവസാനം. ഇത് രണ്ട് കാര്യങ്ങളല്ല ഒന്ന് തന്നെ. പക്ഷേ ഇവിടെ ആ ശ്രോതാവിന്റെ അനുഭവത്തിൽ വരുന്ന വ്യത്യാസത്തെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഒരാൾ ഈ സ്വരൂപത്തെ ബോധിക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ബുദ്ധിവിശുദ്ധി തുടങ്ങിയ ഗുണങ്ങളില്ലാത്തതുകൊണ്ട്. ആ ജ്ഞാനം ഉണ്ടാകുന്നത് ഇതൊന്നും അപേക്ഷിക്കുന്നില്ല, ഇതൊന്നും അപേക്ഷിക്കാതെ ഇതുണ്ടാകാം. പക്ഷേ അതിൽ അനുഭവം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അതാണ് അനുഭവ നിശ്ചയ അവസാനത്വം എന്ന് പറയുന്നത്. ഇത് അനുഭവത്തിലേക്ക് വരുന്നത് എന്താണ്? ഈ ബുദ്ധിവിശുദ്ധി അമാനത്വം തുടങ്ങിയ ഗുണങ്ങളെ അപേക്ഷിച്ചിട്ടാണ്. ആ ഗുണങ്ങൾക്കനുസരിച്ച് വരുന്ന ജ്ഞാനത്തിന്റെ പരിഭാഗം, അത് എത്തിച്ചേരുന്ന സ്ഥലമാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനകളുടെ എല്ലാം വ്യർത്ഥത ഒരു തരത്തിൽ ബോധിപ്പിക്കുകയാണ്. എന്താണ് അത്? ജ്ഞാനത്തിന്റെ ഉത്പത്തിയിലോ ജ്ഞാനത്തിന്റെ പരിസമാപ്തിയിലോ അതിനൊന്നും ചെയ്യാനില്ല, കാരണം അത് സഹജമാണ്. ജ്ഞാനോത്പത്തി എന്ന് പറയുന്നത് പ്രകാശം ഉത്പന്നമാകുന്ന പോലെയല്ല, അത് സഹജമാണ്. മറ്റുള്ള എല്ലാ നിമിത്തങ്ങളും എന്താണ്? പരിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ജ്ഞാനോത്പത്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ പരിസമാപ്തിക്കോ ആണെങ്കിൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ അതിന്റെ പരിഭാഗം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിന് വരുന്ന തടസ്സങ്ങളെ മാറ്റുക, ആരോപണ നിവൃത്തി, അതിനുവേണ്ടി ഈ സാധനങ്ങളെല്ലാം സാർത്ഥകമാണ്. ആ കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സ പരാജ്ഞാനനിഷ്ഠ, അതാണ് പരമമായ ജ്ഞാനനിഷ്ഠ. ആ പരമമായ ജ്ഞാനനിഷ്ഠയിൽ ഉം ജ്ഞാനോത്പത്തിയും തമ്മിലുള്ള പ്രത്യേകത എന്താണോ, ആ ജ്ഞാനോത്പത്തിയിൽ ഈ ക്ലേശങ്ങൾ ഇവനെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു, ശരീരബോധം അവനിൽ നിന്നില്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലേശങ്ങൾക്കെല്ലാം അവൻ അധീനനായി പോകുന്നു. അതാണ് തന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ചിട്ടും സത്സംഗം ശ്രവിച്ചിട്ടും മാറ്റമില്ലാന്ന് പറയുന്നു. അവൻ വീണ്ടും ക്ലേശത്തിന് അധീനനായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അവൻ ഈ പറയുന്ന ബുദ്ധിവിശുദ്ധത്വാദി ഗുണങ്ങൾ വന്നിട്ടില്ല, അമാനത്വാദികൾ വന്നിട്ടില്ല. അതിന്റെ ന്യൂനതകൾ കൊണ്ട് അജ്ഞാനം അതിന്റെ സർവശക്തിയോടും കൂടി അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ കർണങ്ങളെല്ലാം സ്വാധീനമാക്കി അവനെ വീണ്ടും ഈ ബന്ധനത്തിൽ, ദുഃഖത്തിൽ തന്നെ നടത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ? ജ്ഞാനിയെ തന്നെ. ജ്ഞാനിയെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ അജ്ഞാനിയല്ല. പക്ഷെ ജ്ഞാനിയെ അജ്ഞാനിയാക്കി നിർത്തിക്കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ തന്നെ പറയും, ജ്ഞാനി എന്നതുകൊണ്ട് അവൻ മുക്തനാകുന്നില്ല എന്ന് പറയും. മുമ്പും ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. മുക്തൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? അവൻ ഈ ക്ലേശങ്ങളിൽ നിന്ന് അവന് മുക്തി വേണം. ക്ലേശങ്ങളിൽ നിന്ന് മുക്തി ആകാത്തിടത്തോളം കാലം അവൻ ജ്ഞാനിയായാലും മുക്തനല്ല. അതുകൊണ്ട് തന്നെ അദ്വൈതികൾ പറയും, എന്താണ്? മുക്തനാകാത്തിടത്തോളം കാലം അവൻ പരമാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ ജ്ഞാനവും മുക്തിയും തമ്മിലൊരന്തരം അവർ പറയുന്നുണ്ട്. ജ്ഞാനവും മുക്തിയും തമ്മിലൊരന്തരമുണ്ട്. ക്ലേശങ്ങളോടുകൂടി ജീവിക്കുന്ന ജ്ഞാനി ക്ലേശങ്ങളിൽ നിന്നും മുക്തനാകുമ്പോൾ അവൻ ഈശ്വരനെ പ്രാപിക്കുന്നു. വിശദേ തദനന്തരം. കാരണം ഈശ്വരപ്രാപ്തിയിലും വീണ്ടും ക്ലേശങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിയിൽ പിന്നെ അർത്ഥമില്ല. കാരണം സർവ്വക്ലേശങ്ങളിൽ നിന്നും മുക്തനാണ് ഈശ്വരൻ. ഈശ്വരനിൽ ക്ലേശങ്ങളില്ല, ജീവനിലാണ് ക്ലേശം. അപ്പൊ സർവ്വക്ലേശങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്ന ഈശ്വരനെ പ്രാപിച്ച് ജ്ഞാനം കൊണ്ട് വീണ്ടും അവന് ക്ലേശം തുടങ്ങുന്നു എന്ന് വെച്ചാൽ അവനവിടെ ഈശ്വരപ്രാപ്തിയായില്ല. ഈശ്വരപ്രാപ്തി എന്ന് അതിനെ വിളിക്കാൻ നിവൃത്തിയില്ല. അവനെ നമുക്ക് ജ്ഞാനിന്ന് വിളിക്കാം. അവന് ജ്ഞാനപ്രാപ്തി ഉണ്ടായി, ഈശ്വരപ്രാപ്തി ഉണ്ടായില്ല. അവന് രണ്ടിനും രണ്ടായിട്ട് തന്നെ പറയുന്നു. അതാണ് ജ്ഞാനപ്രാപ്തി, ജീവൻ മുക്തി, വിദേഹമുക്തി എന്നെല്ലാം വേർതിരിച്ച് പറയുന്നു. അപ്പൊ ക്ലേശങ്ങൾ ഒടുങ്ങണം. അതാണ് ഇവിടെ പറഞ്ഞ പരിപക്വമായ അവസ്ഥയിൽ സ്വ അനുഭവ നിശ്ചയം എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തത്വത്തെ ശ്രവിച്ച് അയാൾ ജ്ഞാനിയായി, അയാളിൽ വീണ്ടും ക്ലേശങ്ങൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ അതിനുവേണ്ടി വീണ്ടും പരിശ്രമിക്കുന്നു. ശ്രവണ മനന നിധ്യാസങ്ങൾ വീണ്ടും തുടരേണ്ടിയിരിക്കുന്നു. ഈ ക്ലേശങ്ങളിൽ നിന്നും അയാൾക്ക് മുക്തി നേടണം, സ്വാനുഭവത്തിൽ വരുന്നു. ആ ക്ലേശങ്ങളിൽ നിന്നുള്ള മുക്തി അതാണ് ഈശ്വരപ്രാപ്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഈശ്വരൻ ക്ലേശരഹിതനാണ്. അത് ജ്ഞാനപ്രാപ്തി മാത്രമല്ല. അതങ്ങനെ പറയുന്നത് ഇതുകൊണ്ടാണ്, ജ്ഞാനിയിലും ക്ലേശങ്ങൾ അനുവർത്തിക്കുന്നതായി സ്വയം അനുഭവപ്പെടുന്നു, മറ്റുള്ളവർ കാണുന്നതല്ല. അതും വ്യത്യാസമാണ്. ഒരു ജ്ഞാനിയിൽ ക്ലേശങ്ങളുള്ളതായി മറ്റൊരുവൻ കാണുകയാണെങ്കിൽ അത് മറ്റൊരു വിഷയമാണ്. അത് ആ ജ്ഞാനിയുടെ പ്രാരബ്ധത്തിന്റെ സൃഷ്ടിയാണ്. ജ്ഞാനി തന്നിൽ വന്നു ചേരുന്ന ക്ലേശങ്ങളിൽ നിന്ന് സ്വയം മുക്തനാകുകയാണെങ്കിൽ അയാൾ ഈശ്വരപ്രാപ്തനായി, അയാൾ ഈശ്വരനെ പ്രാപിച്ചു കഴിഞ്ഞു. അതാണ് ജ്ഞാത്വ അനന്തരം വിശദേ എന്ന് പറഞ്ഞത്. അറിഞ്ഞിട്ട് പിന്നീട് അവൻ പ്രാപിക്കുന്നു. അപ്പൊ അറിയുന്നതിനും പ്രാപിക്കുന്നതിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അറിഞ്ഞ സമയം തന്നെ അവൻ പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനെ മുക്തി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല, ജ്ഞാനമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മുക്തി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കണം. അതുകൊണ്ട് ഒരാൾക്ക് തത്വമസി എന്ന് ശ്രവിച്ചു കഴിഞ്ഞാൽ, ഈശ്വര സ്വരൂപം എന്താണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നു ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അയാൾ ജ്ഞാനിയായി എന്ന് പറയാം. എന്താണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പക്ഷെ മുക്തൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അയാൾ വീണ്ടും അയാൾക്ക് ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ. ആ ഒരു വ്യത്യാസത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇനി ഒരാൾ ജ്ഞാനത്തോടുകൂടി തന്നെ അങ്ങനെയും സംഭവിക്കാം. ഒരാൾ ജ്ഞാനത്തോടുകൂടി തന്നെ മുക്തനായിത്തീരുന്നു, അത് സംഭവിച്ചുകൂടായികയില്ല. ജ്ഞാന സമകാലം തന്നെ മുക്തി സംഭവിക്കാം. അയാളുടെ പ്രാരബ്ധം അനുകൂലമാണ്, അയാളുടെ അന്ധക്കരണം അത്രയും പക്വമാണ് എങ്കിൽ ആ ജ്ഞാനം പ്രകാശിക്കുന്നതിന് തടസ്സമായിരുന്ന എന്തോ ഒരു അധിഷ്ഠം മാറിയപ്പോൾ ജ്ഞാനം പ്രകാശിച്ചു, മറ്റു തടസ്സങ്ങളൊന്നുമില്ല, അയാൾ മുക്തനായിത്തീരുന്നു, ക്ലേശങ്ങൾക്ക് അയാൾ കീഴ്പ്പെടുന്നില്ല. പക്ഷെ സാധാരണ ജീവന്മാരുടെ അനുഭവം അങ്ങനെയല്ല. ഈ ജ്ഞാനം അയാളിൽ പ്രകാശിച്ചാലും ക്ലേശങ്ങൾ അനുവർത്തിക്കുന്നു. അതുകൊണ്ട് അവിടെ അനന്തരം എന്ന് പറഞ്ഞു എന്നാണ്. അക്കാര്യം മഹസൂന സരസ്വതി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. ഭാഷകാരൻ അതിനെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്, ആ രണ്ടും തമ്മിലെ വ്യത്യാസം. എന്നാലും അത് പറയുന്നുണ്ട് എന്താണ്, ജ്ഞാനോത്പത്തിയും സ്വാനുഭവവും, അങ്ങനെ രണ്ട് തലങ്ങളുണ്ട്. ജ്ഞാനം പ്രകാശിക്കുകയും പിന്നീട് അതിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം ചിന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെ ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലേശങ്ങൾ മാറിപ്പോകും. മേഘങ്ങളുള്ളപ്പോഴും നമുക്ക് ആകാശത്തെ കാണാം, പക്ഷെ മേഘമില്ലാതെ ആകാശത്തെ കാണുന്ന ഒരു പ്രത്യേക സുഖമാണ്. ആ ഒരു വ്യത്യാസം, മേഘങ്ങളുള്ളപ്പോഴും നമ്മൾ കാണുന്ന എന്തിനെയാണ്? ആകാശത്തെ തന്നെയാണ്. പക്ഷെ എന്താണ്, അത് പല നിറത്തിൽ, പല രൂപത്തിൽ, പല ആകൃതിയിലൊക്കെ കാണും. അതെന്താണ്? മുക്തനല്ലാത്ത ജ്ഞാനിയുടെ നില. പക്ഷെ മേഘശൂന്യമായ ആകാശത്തെ കാണും, അത് ജ്ഞാനിയായ മുക്തന്റെ നില. ആ വ്യത്യാസത്തെയാണ് ഇവിടെ പറയുന്നു. സേയം ജ്ഞാനനിഷ്ഠ ആർത്താദി ഭക്തിത്രയാപേക്ഷയ പരാ ചതുർത്ഥി ഭക്തിരിത്യുക്ത. ഇതിനെയാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്, യേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർ വിശിഷ്യതേ. അവിടെ നിത്യയുക്തനായി ഏകഭക്തനായി ഉള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ളവരെല്ലാം ജിജ്ഞാസുക്കളും ഈശ്വരബോധമുള്ളവരുമാണ്, ഈശ്വരനെ അറിയുന്നവരാണ്. ഈശ്വരനെ അറിഞ്ഞിട്ടാണല്ലോ ആർത്ഥനായാലും ജിജ്ഞാസുവായാലും അർത്ഥാർത്ഥിയായാലും അവൻ ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ടാണ്, ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ കുറിച്ചൊരു ബോധമുണ്ടായിട്ടാണ് അവൻ ഈശ്വരനെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനോട് എന്തെങ്കിലും അർത്ഥിക്കുന്നത്. പക്ഷെ അവരെല്ലാം അപേക്ഷിച്ച് എന്താണ്, നിത്യയുക്തനായ ഭക്തനൊരു വിശേഷതയുണ്ടെന്ന് പറഞ്ഞു. ആ കാര്യമാണിവിടെ ചതുർത്ഥി ഭക്തി, ഭക്തിയുടെ അവസാനത്തെ നില എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് മോഹങ്ങളൊന്നുമില്ലാത്ത ഭക്തിയാണ്, ശുദ്ധമായ ഭക്തി എന്ന് ഇതിനെ പറയാം. അവിവേകങ്ങളൊന്നുമില്ലാത്ത ഭക്തി, ഈശ്വരബോധത്തിൽ നിഷ്ഠയുള്ള ഭക്തി, അത്തരം ഒരു ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഭക്തിയ മാം അഭിജാനാതി യാവാന്യേശ്ചാസ്മി തത്വത തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയ മത്പ്രസാദാതവാപ്നോതി ശശ്വതം പദമവ്യയം ചേതസാ സർവകർമാണി മൈസന്യസ്യ മത്പര ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തസതതം ഭവ മച്ചിത്തസർവദുർഗാണി മത്പ്രസാദാത്തരിഷ്യസി അഥ ചേത്വമഹങ്കാരാത് നശ്രോഷ്യസി വിനംക്ഷ്യസി യദഹങ്കാരമാശ്രിത്യ മയോത്സ്യൈതി മന്യസേ മിഥ്യേഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി സ്വഭാവജേന കൗന്ദേയ നിബദ്ധസ്യേന കർമ്മണാ കർത്തും നേച്ഛസി യന്മോഹാത് കരിഷ്യസ്യവശോപിതത് ഈശ്വരസർവഭൂതാനാം ഹൃദേശേർജുന തിഷ്ഠതി ഭ്രാമയൻസർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാദ് ഗുഹ്യതരം മയാ വിമർശീതദശേഷേണ യഥേച്ഛസി തഥാ കുരു സർവഗുഹ്യതമം ഭൂയാ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം മന്മനാഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വേഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇദം തേനാ തപസ്കായ നാ ഭക്തായ കദാചന ന ചാശുശ്രൂഷവേ വാച്യം ന ച മാമ്യോഭ്യസൂയതി യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷ്വപി ദാസ്യതി ഭക്തിം മയി പരാം കൃത്വാ മാമേവേഷ്യത്യ സംശയ ന ച തസ്മാദ് മനുഷ്യേഷു കശ്ചിത് മേ പ്രിയ കൃത്തമാ ഭവിതാ ന ച മേ തസ്മാദ് അന്യ പ്രിയതരോ ഭുവി അധ്യേഷ്യതേ ച ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാനന സൂയശ്ച ശ്രൂയാദപി യോ നര സോവിമുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേതശ്രുതം പാർത്ഥ ഏകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ തത്പ്രസാദാത്മയച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേവ ജനം തവ സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ അർത്ഥസ്യ ച മഹാത്മനാ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാകൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമദ്ഭുതം കേശവാർജുനയോ പുണ്യം ശ്യാമിജ മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ പശ്യാമി ച പുനഃ പുനഃ യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതർ ധ്രുവാ നീ ധർമ്മ ധർമ്മ Yeah.